ചിലർ ചോദിക്കും ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദത്തിനോട് എന്തെങ്കിലും അലർജിയുണ്ടോ, അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, വാക്കിനോ? അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തുകൊണ്ട് പറയും? വാക്കിനോടുള്ള വിദ്വേഷമാണോ അലർജിയാണോ എന്ന് വെച്ചാൽ, ആ വാക്കിനോടുള്ള വിദ്വേഷം അലർജിയൊന്നുമല്ല, ആ വാക്കിന് അനർഹമായ ഒരുപാട് പ്രാധാന്യം, പൂജ്യത, ശ്രേഷ്ഠത, ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ. അതുകൊണ്ട് ബ്രാഹ്മണനാകുക, ബ്രാഹ്മണ്യത്തെ നേടുക, ഗുണകർമ്മങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മേന്മകളൊക്കെ അവകാശപ്പെടുന്ന ഒരു ഒരു വിഭാഗത്തിന് കൂടുതൽ ബലം കൊടുക്കും. പിന്നെ അതിൻ്റെ ഒരു മേൽക്കോയ്മ അംഗീകരിക്കേണ്ടിയും വരും. പദങ്ങളിൽ ഒരു പദവും വേറെ പദവുമായിട്ട് ജാതിയെ കുറിക്കുന്ന പദങ്ങളിൽ ഒന്നിന് മേന്മയും ഒന്നിന് താഴ്മയും ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മാത്രമേ ബ്രാഹ്മണനാകണമെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. അങ്ങനെ ആ വാക്കുകൾക്ക് പ്രത്യേകിച്ച് ഒരു മേന്മയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നല്ല സ്വഭാവവും നല്ല പ്രവൃത്തിയും കൊണ്ട് ബ്രാഹ്മണനാകണം എന്ന് പറയേണ്ട കാര്യമില്ല. അത് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മേധാവിത്വത്തെ അംഗീകരിക്കുന്നതായിട്ട്. കാരണം ആ പദത്തിലൂടെ ഒരു വിഭാഗം ഒരു മേധാവിത്വം അവകാശപ്പെടുകയാണ്, അതിനെ ഭാഗികമായി അംഗീകരിക്കുന്നു എന്നു അത് വരാൻ പാടുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ ആദർശമാണ് ബ്രാഹ്മണനാകുക. ഗുരുവിൻ്റെ കാഴ്ചപ്പാട് അതുമായിട്ട് യോജിക്കുന്നു. ബ്രാഹ്മണൻ എന്തോ ഒരു മഹത്വം ഉണ്ട് ആ ശബ്ദത്തിന്, അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഗുരു പറഞ്ഞിരിക്കുന്നത് ഈ ജാതിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കരുതെന്ന്. പക്ഷെ ഇന്ന് ജാതിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല ഇന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച്. അപ്പൊ അത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനും എതിരാകത്തില്ല. ഇന്ന് ജാതിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്നൊരു ചോദ്യം വരും. ഇതിന് ഞാൻ മുമ്പ് സമാധാനം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ വരുന്ന വ്യത്യാസം? അതായത് ജാതി എന്ന് പറയുന്നത് വിവേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാരണം അതിനെ നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ, ഒരു നിഷേധാത്മകമായ വിവേചനം. ആ നിഷേധാത്മകമായ വിവേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരു ജീവിച്ചത്. അങ്ങനെ അത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിൽ എല്ലാവർക്കും ചിലർക്കത് മേന്മയാണ്, വലിയൊരു വിഭാഗത്തിന് നിഷേധാത്മകമായ വിവേചനം, നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതുണ്ടാക്കുന്ന ഒരു കാലത്താണ് ഗുരു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അക്കാലത്ത് അതിൽ നിന്ന് വേറെ മെച്ചമൊന്നും ഇല്ല ഈ ജാതിവാചക ശബ്ദങ്ങൾ ഉപയോഗിക്കരുത്. ഗുരുവിൻ്റെ കാലഘട്ടം അതായിരുന്നു. പറഞ്ഞല്ലോ ചിലർക്ക് അതുകൊണ്ട് മേന്മയും ചിലർക്ക് പോരായ്മയും ഉണ്ടാകും, അതിനാണ് നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ. ആ കാലം മാറി, അന്നത്തെ ഭൂസ്ഥിതി മാറി. ഇന്നിപ്പോ ആ ജാതി ശബ്ദങ്ങളൊക്കെ ഇന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു. കാലം മാറി, ഭൂസ്ഥിതി മാറി. അവിടെ വിവേചനമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജാതി പേരുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ സമൂഹത്തെ വിഭജിക്കുക തന്നെയാണ്. ഒരു സംശയം നായർ, ഇഴവ, നമ്പൂതിരി എന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ വിവേചനം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ വിവേചനത്തിന് പറയുന്നത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. അതാണ് വ്യത്യാസം. ചെയ്ത് ഗുണപരമായൊരു വിവേചനം ഇപ്പൊ സംഭവിച്ചു. ഗുരുവിന്റെ കാലം കഴിഞ്ഞു വന്നപ്പോൾ അത് തന്നെ, അതേ ജാതി ശബ്ദങ്ങളെ തന്നെ അത് ഒരു ഗുണപരമായ വിവേചനത്തിന് സഹായിക്കും എന്ന് പറഞ്ഞാൽ, ഈ മുമ്പ് ആ സംഭവിച്ചിരുന്ന ദോഷപരമായ വിവേചനം അതുകൊണ്ടുണ്ടായ അവശതകൾ, എല്ലാ തരത്തിലുള്ള അവശതകളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, ഗുണപരമായ വിവേചനം എന്ന് പറയുന്ന അർത്ഥം. ആദ്യം അത് ഉപയോഗിച്ചത് എന്താണ്? ഒരു വലിയ വിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഇല്ലാതാക്കും. പിന്നീട് അത് ഉപയോഗിച്ചതിന് വേണ്ടിയിട്ട് അവകാശങ്ങളെ സംരക്ഷിക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ. അപ്പൊ അവിടെയും വിവേചനം തന്നെയാണ്. വിവേചനമല്ല എന്ന് പറയാൻ പറ്റും, പക്ഷെ ആ വിവേചനം ഗുണപരമാണ്. അപ്പൊ അത്, അതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം. ജനാധിപത്യ സംവിധാനം വന്നപ്പോ ഇത് ഗുണപരമായി മാറ്റാം. എന്നും ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി. അതാണ്, അത് വീണ്ടും ഉപയോഗിക്കാമെന്നുള്ള അവസ്ഥ. അപ്പൊ ജാതിയെ കുറിക്കുന്ന ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കാം. അപ്പൊ പിന്നീട് അത് ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷന് വേണ്ടിയായിരിക്കണം, ഗുണപരമായ ഒരു വിവേചനത്തിന് വേണ്ടിയായിരിക്കണം. അപ്പൊ അതെങ്ങനെ സഹായിക്കും? അത് റിപ്പോർട്ടർ പറയുന്നത് എന്താണ്, ഈ നെഗറ്റീവ് ഡിസ്ക്രിമിനേഷനുകൾ ഒരുപാട് അവശതകളുണ്ടായി, അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ദോഷങ്ങൾ ഒരുപാട് സംഭവിച്ചു. അത് പരിഹരിക്കുന്നതിന് വെച്ച് അവകാശങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, തുല്യത ഉറപ്പുവരുത്തുക, എല്ലാ രംഗങ്ങളിലും മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുക ഇനി വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്താണോ പണ്ട് സംഭവിച്ച ഒരു നഷ്ടത്തിന്റെ പരിഹാരം, നഷ്ടപരിഹാരം അതും സ്വീകരിക്കാൻ കൊടുക്കും. അങ്ങനെ പറയുന്നതിനും ദോഷമൊന്നുമില്ല. വിവേചനം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, അത് പരിഹരിക്കും. നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ അതാണ്. അങ്ങനെ പറയുന്നതിനും ദോഷമൊന്നും. പ്രാതിനിധ്യം എന്ന് പറയുന്നതാണ് കൂടുതൽ യോജിക്കുന്നത്. നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൽ പലരും പല ആക്ഷേപങ്ങളും പറയും. എന്നാൽ അത് സ്വീകരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അവസര സമത്വങ്ങൾ നഷ്ടപ്പെട്ടു, വീണ്ടും അതുണ്ടാക്കിയെടുക്കുക. അപ്പൊ വീണ്ടും ഇതേ ശബ്ദങ്ങൾ അതിന് സഹായിക്കുമെങ്കിൽ ഉപയോഗിക്കാം, അത് ദോഷമില്ല. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറയുന്നത് അത് നെഗറ്റീവ് ഡിസ്ക്രിമിനേഷന് കാരണമാകുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗുരുവിന്റെ സാഹചര്യം അതായിരുന്നു, പക്ഷെ അതൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷന് കാരണമാകുകയാണെങ്കിൽ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ദോഷങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്താണ് നഷ്ടപ്പെട്ടു പോയതിന്റെ പരിഹാരം? നഷ്ടപരിഹാരം ആ രീതിയിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറൊരു തിയറി പറയും, ഈ സാമൂഹ്യ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് നിഷേധിക്കാൻ പാടില്ല. അതെല്ലാ വിഭാഗങ്ങൾക്കും സമൂഹത്തിൽ വിഭാഗങ്ങൾ നിലനിൽക്കുമ്പോൾ, ജാതീയമായ വിഭാഗങ്ങൾ നിലനിൽക്കുമ്പോൾ എല്ലാവർക്കും അത് തുല്യമായിരിക്കും. എന്നുവെച്ചാൽ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം, അപ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും അവകാശം ഉള്ളതാണ്. ഒരു ജാതിക്ക് അവകാശം പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക, അവിടെ എന്ത് വരണം? വിതരണത്തിൽ നീതി വരണം. അവിടെ നീതിപൂർവമായ വിതരണം വരണം. എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥ അവകാശം, എല്ലാവർക്കും അതിന് അവകാശമുണ്ടെന്ന്. അതാണെന്ന് ആദിവാസികൾക്കൊക്കെ ഭൂമി പതിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അവരധ്വാനിച്ച ഭൂമി അവർക്ക് കൊടുക്കും. കുടികിടപ്പായിരുന്നു കൊണ്ട് അവർക്ക് ജന്മാവകാശം കൊടുക്കുക. ഈ നീതി നിഷേധിക്കപ്പെട്ടത് നമ്മുടെ ഇന്ത്യയിലെ ഈ വ്യവസ്ഥ അനുസരിച്ച് ജാതിയുടെ പേരിലാണ്. അപ്പോൾ ആ വിതരണ നീതി ഉറപ്പുവരുത്തുന്നതിന് എന്താണ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ അവിടെ ആവശ്യമായിട്ട് വരുമ്പോൾ ഏത് ജാതികൾക്കാണ് ഭൂമിയുടെ അവകാശം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടത്? ഈ ജാതിയുടെ പൂർവ്വകാലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചരിത്രകാരന്മാർക്ക് പല അഭിപ്രായമാണ്. കാരണം അതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകളെ ഉണ്ട്. അവർ കൃത്യമായിട്ട് ഇന്ന കാലം വന്ന ജാതി ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പൊതുവെ പറയുന്ന ഒരു 12-ാം നൂറ്റാണ്ടിന് ശേഷം ജാതി വളരെ രൂക്ഷമായി എന്നുവെച്ചാൽ ഈ പറയുന്ന നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ വളരെ സമൂഹത്തെ വളരെ ഒരു വിഭാഗത്തെ വളരെ ദോഷകരമായി ബാധിച്ചു. ഇപ്പോ അന്നത്തെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന വിഭാഗം, പ്രത്യേകിച്ച് പുലയർ പറയർ ഇങ്ങനെ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഭൂമിക്കുള്ള അവകാശം പൂർണ്ണമായും നിഷേധിച്ചു. ഒരു കേവല അധ്വാനവർഗം അധ്വാനിക്കുക മാത്രം, അവർക്ക് ഒരു അവകാശം, ഭൂമിക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല അവർ ചെയ്യുന്ന ലേബർ അതിൻ്റെ കൂലിക്കും അവർക്ക് അവകാശമില്ല. എന്തിന് കൂലി എന്നുള്ളതാണെങ്കിൽ ആഹാരത്തിന് പോലും അവർക്ക് അവകാശമില്ല. അവകാശമില്ല, ഔദാര്യം അതാണ്. ഔദാര്യമായിട്ട് അവർക്ക് കിട്ടുന്നതാണ് ഈ മേൽത്തട്ടിലെന്ന് പറയുന്നവരുടെ ഔദാര്യം കൊണ്ട് കിട്ടുന്നതാണ്. ഈ അങ്ങനെയുള്ള ഈ ഔദാര്യത്തിൽ നിന്നാണ് ഈ കാരുണ്യം, ദയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അപ്പൊ ഇവർക്ക് ഇപ്പൊ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താ പറയുന്നത്? ദാനം, ദയ, കാരുണ്യം എന്നൊക്കെയാണ് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ദാനം, ദയ, കാരുണ്യം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മനുഷ്യരെ മനുഷ്യ അന്തസ് എന്നുള്ളതിന് അംഗീകരിക്കുന്നു. നമ്മളിപ്പോൾ വേറൊരു മനുഷ്യനോട് കാരുണ്യം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ മനുഷ്യൻ്റെ അന്തസ്സിനെ അംഗീകരിക്കുന്നുണ്ടെന്നാണ്, മനുഷ്യ അന്തസ്സിന്. കാരണം എന്താണ്? നമ്മൾ അവനോട് ഒരു ഔദാര്യം കാണിക്കുകയാണ്. ഔദാര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ അവൻ്റെ അവകാശം അത് നമ്മൾ പിടിച്ചു വച്ചിട്ട് അവൻ എന്തെങ്കിലും കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ പറയുന്ന എന്താണ്? നമ്മൾ വളരെ കാരുണ്യമുള്ള ആളാണ്, ഔദാര്യമുള്ള ആളാണ്. വാസ്തവത്തിൽ അവന് അവകാശപ്പെട്ടതിനെ അവൻ്റെ നിന്ന് കവർന്നെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ലേശം കൊടുത്തിട്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ ദാനം ചെയ്തു. ആ പഴയ കാലത്തെക്കുറിച്ച് പറയാം. ഇപ്പൊ കാരുണ്യം, ദാനം, ഔദാര്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഉണ്ടായി എന്നാണ്. അതൊക്കെ ഈ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത ആൾക്കാരുണ്ടാക്കിയെടുത്ത ആശയങ്ങളാണ്. അപ്പോ അവൻ പണിയെടുക്കുന്നു. അപ്പൊ അവനെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവന്റെ ജോലിക്കുള്ള കൂലി കൊടുത്താൽ മതി. അവനോട് കൂടുതൽ കാരുണ്യത്തിന് കാണിക്കുന്നു. ജോലി ചെയ്ത് കൂലി കൊടുക്കും, പ്രശ്നമൊന്നുമല്ല. അത് അവൻ അർഹതപ്പെട്ടാണ്. പിന്നെ വേറാളുടെ കാരുണ്യത്തിനാണ് അവൻ അർഹതപ്പെട്ട് കിട്ടാതെ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? കാരുണ്യം എന്നെല്ലാം പറയും. അതൊക്കെ ഈ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്തതിന്റെ ഭാഗമായി വന്നതാണ് ഈ കാരുണ്യം പോലെ. കാരുണ്യം, അനുഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നതാണ്. അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നു അവിടെ. അപ്പോ അവൻ സ്വയം വിചാരിക്കണം എന്താണോ ആഹാരത്തിന് അവന്റെ കൂലിക്ക് ഒന്നും അവന് അർഹതയില്ല. പക്ഷെ വേറൊരാളിൻ്റെ ദയാവായ്പ കൊണ്ട് അവന് കിട്ടേണ്ടതാണെന്ന്. അപ്പൊ അവന് സ്വയം അവകാശബോധം ഇല്ലാതാക്കുകയാണ്. കാരുണ്യം എന്നുള്ള വാക്കുകളൊക്കെ അതാ ചെയ്യും, മനുഷ്യന്റെ അവകാശബോധത്തെ ഇല്ലാതാക്കും. ഇല്ലാതാക്കിയിട്ട് അവനൊരു അടിമ മനോഭാവം വളർത്തും. അപ്പൊ അവനെപ്പോഴും അടിയൻ എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കും. മറ്റവനെന്ത് ചെയ്യും? എന്നും ഇവനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ഇവനെന്തെങ്കിലും കൊടുത്തിട്ട് അവൻ കരുണാവാനാവും. ഇതൊക്കെ ചൂഷണത്തിൻ്റെ അടയാളമാണ്. ഇത് ജാതീയമായി ചെയ്ത് വിഭാഗങ്ങളായി തിരിച്ചിട്ട് ഒരു വിഭാഗങ്ങൾ അവർക്കുള്ള ഉടമസ്ഥത അവകാശത്തെ ഇല്ലാതാക്കി, അവർക്കുള്ള എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കി. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഇതെല്ലാം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇത് വിഭാഗീയമായി ചെയ്തുകൊണ്ടാണ് ഒറ്റയ്ക്കിട്ടേക്ക് മനുഷ്യനോട് ചെയ്ത. ഒരു മനുഷ്യനോട് എന്തെങ്കിലും ക്രൂരത കാണിക്കുകയല്ല, ഒരു വിഭാഗത്തോട് കാണിക്കുകയാണ്. ഒരു വിഭാഗത്തോട് എന്ന് പറയും ഒരു സന്തതി പരമ്പരകളോട് കാണിക്കുകയാണ് ഈ ക്രൂരത. പിന്നെ ഒരു ഭാഗത്തു നിന്ന് അവരോട് കാരുണ്യം കാണിക്കുക, ചിലരത് കാണിക്കും. അത് അർത്ഥശൂന്യമായ ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്ത് വരും? ഈ സമൂഹത്തിൻ്റെ സമ്പത്ത് വിതരണം ചെയ്യുക, അതിൽ നീതി പാലിക്കുക, അതാണ് വിതരണ നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ എന്താണ് ആദ്യം പറഞ്ഞ നഷ്ടപരിഹാരം, അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ എന്ന് പറയാറുണ്ട്, അത് നഷ്ടപരിഹാരം, നഷ്ടപ്പെട്ടതിൻ്റെ പരിഹാരം. ആ രീതിയിൽ കണക്കാക്കാം, അല്ലെങ്കിൽ എന്താണ് വിഭവ വിതരണ നീതി. അവിടെ അങ്ങനെയും കണക്കാക്കാം. പിന്നെ പ്രധാനമായിട്ട് വരുന്നതാണ് പ്രാതിനിധ്യം. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ പറയുന്ന പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉപകാരപ്പെടുന്നത്. ഗുണപരമായ വിവേചനം. അപ്പൊ ഈ ഗുണപരമായ വിവേചനത്തിന് ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഒന്നാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അത് കൂടിയ തീരുമാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. ആധുനിക സമൂഹത്തിന് വീണ്ടും കാസ്റ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് വളരെ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യം. അപ്പോൾ ഇത് പറയണോ പറയണ്ടേ എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഈ പറഞ്ഞാൽ. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷന് ഉപകരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇത് പ്രയോഗിക്കണം, ഇത് പറയണം. അത് എന്താണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം ജനാധിപത്യത്തിലേക്ക് മാറിയതിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് അതിനെ കാണാം. അവിടെയാണ് റിസർവേഷൻ പോലെയുള്ള കാര്യം വരുന്നത്. അവിടേക്ക് വരുന്നത് എന്താണ്? പഴയകാലത്തെ ആ നെഗറ്റീവ് ഡിസ്ക്രിമിനേഷന്റെ സ്ഥാനത്ത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. ഇന്ന് അമേരിക്കയിലും മറ്റും പറയുന്ന അഫർമേറ്റീവ് ആക്ഷൻ എന്നാണ്. ബ്രിട്ടീഷുകാർ ഇതുകൂടെ കൊണ്ടുവരുമ്പോഴും അവർ പറഞ്ഞ അഫർമേറ്റീവ് ആക്ഷൻ എന്നാണ്. പിന്നീടാണ് റിസർവേഷൻ എന്നൊക്കെ മാറിയത്. ആദ്യം ഇവിടെ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. ശരിക്കും ബ്രിട്ടീഷുകാരല്ല, കോൽഹാപൂറിലെ സാഹു മഹാരാജ് ആദ്യം വടക്കേന്ത്യ കൊണ്ടുവന്നു. പിന്നെ മദ്രാസ് പ്രസിഡൻസിയില് ജസ്റ്റിസ് പാർട്ടി എന്റെ സ്ഥാപക നേതാവിൻ്റെ ഒരാൾ ഒരു മലയാളി പേര്. പിന്നെ മൈസൂർ മഹാരാജാവ് ഒരാശയം ബ്രിട്ടീഷുകാരുണ്ട്. അതാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ 55 ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ എന്ത് വരുന്നു? വീണ്ടും ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ആ ഉപയോഗിക്കേണ്ടി വരുന്നത് ഇടത്തും വിവേചനമുണ്ട്, പക്ഷെ അത് പോസിറ്റീവാണ്. അപ്പോ ഇവിടെ ജാതിയെ കുറിച്ച് പറയുമ്പോൾ ഗുരു പറഞ്ഞ എന്താണോ അത് ചിന്തിക്കരുത്, പറയരുത്, പിന്നെന്താ പ്രവർത്തിക്കരുത്, എഴുത്തരുത്, ഒരിടത്തും വരരുത് എന്നെല്ലാം പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ കാരണമാകുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോ അത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനിലേക്ക് വഴിമാറിയപ്പോ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. അപ്പൊ സമൂഹം മാറുന്നു എന്നുള്ളതോടെ കണക്കിലെടുക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവേചനം പോലും മനുഷ്യന് എന്ത് വരുന്നു? എങ്ങനെയാണോ ഒരു കാലത്ത് ദോഷകരമായി വന്നത്, അത് തന്നെ പിന്നീട് എന്ത് വരുന്നു? ഗുണകരമായി മാറും. അപ്പോ ആൾക്കാർക്കൊരു ജാഡ്യത ഇവിടെ അനുഭവപ്പെടുന്നതാണ്. ഡൈലിമ എന്ന് പറയും, ഒരാശയക്കുഴപ്പം. ഗുരു അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. ഇപ്പൊ പറയേണ്ടി വരുന്നു, പറയണോ പറയണ്ടേ? പറഞ്ഞാൽ ഗുരുവിന്റെ ആദർശത്തിന് വിരുദ്ധമാകുമോ? പറഞ്ഞില്ലെങ്കിൽ അവകാശങ്ങൾ നഷ്ടപ്പെടുമോ? ഇങ്ങനൊരു കൺഫ്യൂഷനിൽ കിടക്കുന്നവരാണ്. പരസ്യമായിട്ട് പറയാനും പാടില്ല. പരസ്യമായി പറഞ്ഞ ആൾക്കാർ ചോദിക്കും, എന്താണോ അത് നിങ്ങളുടെ ഗുരുവിനെ പറഞ്ഞിരിക്കുന്നത്, ജാതി ചോദിക്കരുത്, പറയരുത്. ഇപ്പൊ നിങ്ങൾ പരസ്യമായി ഒന്ന് പറയുന്നു, നിങ്ങൾ ഗുരുവിനെ നിഷേധിക്കുകയാണ്. അപ്പൊ സ്വാമിയുടെ ഉത്തരമുണ്ട്. സ്വാമി പോയിരുന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ല, എന്നാ പിന്നെ പറയണ്ട, അതാ നല്ലത്. ഈ വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണ് പിന്നെ വേറൊന്ന്. എന്താണ് വേറൊന്ന്? ഗുരു പറഞ്ഞതിൽ മുറുകെ പിടിക്കണമെന്നുള്ള ഒരു മക്കളുടെ പുഷ്ടി. ഗുരു പറഞ്ഞത് കൊണ്ട് നമ്മളതിൽ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കുന്ന നല്ലതാണ്, പക്ഷെ ഗുണപരമായ മാറ്റങ്ങൾ കൂടെ പരിഗണിക്കും. അതുകൊണ്ട് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം അതിനെ മുറുകെ പിടിക്കും. അപ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായി. അപ്പോ ഇന്നിപ്പോ വലിയ ഈ ഗുരുവിന്റെ ജാതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഭാഗം ഇന്ന് വളരെ ശക്തമായി പറയുന്നു, ഗുരു ജാതി പറയരുതെന്ന് പറഞ്ഞു. ഇന്ന് ഗുരുവിന്റെ അനുയായികളുടെ ജാതി പറയുന്നു, അത് ഗുരുവിന്റെ ആദേശത്തിൽ വരുത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പൊട്ടിപ്പോകും. ഗുരു പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഇത് പറഞ്ഞിട്ടുണ്ട് പറയരുത്, പക്ഷെ ഇന്ന് പറയേണ്ടി വരും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയേണ്ട ആവശ്യം കൃത്യമായി മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ധൈര്യമായിട്ട് പറയാം, പക്ഷെ ഗുരു പറഞ്ഞതിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും അവിടെ ഉണ്ട്, ഇപ്പോഴും പറയുമ്പോഴും ഉണ്ട്. എന്താണ് അത്? ഒരിക്കലും അതൊരു നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ, നിഷേധാത്മകമായൊരു വിവേചനത്തിൽ, നാശകരമായൊരു വിവേചനത്തിന് മനുഷ്യരുടെ ഇടയിൽ ഒരിക്കലും അത് കാരണമാകാൻ പാടില്ല. മനുഷ്യ വിഭാഗങ്ങളിൽ പരസ്പരം വിദ്വേഷം, വെറുപ്പ്, അനാരോഗ്യകരമായ മത്സര്യം ഇതൊന്നും ഉണ്ടാക്കുന്നതിന് അത് കാരണമായിത്തീരും. മറിച്ച് ഞാൻ പറഞ്ഞ മൂന്ന് തരത്തിൽ പറയാം. ഒന്നെന്താണ്? നഷ്ടപ്പെട്ട അവസരങ്ങൾ നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ നിലനിൽക്കുന്ന എല്ലാ അവസരങ്ങളെയും തുല്യമായി വിഭജിക്കുക, അല്ലെങ്കിൽ എന്താണ് എല്ലാ മേഖലകളിലും പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ വേണം. ഈ പറയുന്ന ജാതി മനുഷ്യന് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റും. അത് നമ്മൾ ജാതിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതുകൂടെ ചിന്തിക്കും. ചുരുക്കത്തിൽ എന്താണ്? ഇന്ന് ഒരു പോസിറ്റീവായ രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, ഉപയോഗിക്കേണ്ടതാണ് മനുഷ്യൻ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. വിവേചനം ഇല്ലാതെ ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഒരുപാട് കാലം ഭരിച്ചിരുന്നു. അവർക്ക് പിന്നെ ബ്രിട്ടീഷ് അവരാദ്യം തന്നെ പ്രോത്സാഹിപ്പിച്ചു. അവർ 1920 വരെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കളുടെ ഉയർന്ന ജോലിക്കാർക്കും മാത്രമേ ജോലി അവരുടെ സർവീസ് കൊടുത്തു. പിന്നീടാണ് അതിന് മാറ്റങ്ങൾ, പ്രധാനമായിട്ടും അവർക്ക് നല്ല പോസ്റ്റുകളൊക്കെ കൊടുത്തു. അപ്പൊ ഇത് ക്രമേണ ബ്രിട്ടനിലേക്കും വ്യാപിച്ചു. പിന്നെ അവർക്കവിടെ ഈക്വാലിറ്റി ആക്ട് ഉണ്ടാക്കേണ്ടി വന്നു 2010. ഈ അടുത്ത കാലത്ത് അതിന് വീണ്ടും അവർ ഭേദഗതി ചെയ്ത് പറഞ്ഞു അവിടെ ജാതീയമായ വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇവിടെ ദളിത്തുകളെല്ലാം അവിടെ പോകാൻ തുടങ്ങി. അപ്പൊ അവർക്കവിടെ വീണ്ടും വിവേചനങ്ങൾ അനുഭവപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ഭേദഗതി അവർക്ക് ഉണ്ടാക്കേണ്ടി വന്നു. അത് 2010 ആരംഭിക്കുന്നു ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള നിയമം. അമേരിക്കയിലാണെങ്കിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഓരോ സ്റ്റേറ്റുകളിൽ. അവിടെ ഓരോ സ്റ്റേറ്റുകളിലും പ്രത്യേകം പ്രത്യേകം ഭരണ സംവിധാനമാണ്. ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള കഴിഞ്ഞ മാസം ഉണ്ടാക്കി ഒരു സ്റ്റേറ്റ് ജാതി വിവേചനം പാടില്ല എന്നുള്ള നിയമം. അത് ഇന്ത്യക്കാരുടെ സ്വാധീനം ചെല്ലുന്നിടത്തല്ല ഇതുണ്ടാവും. അപ്പൊ അവിടെ ഇന്ത്യയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിനെ അതിനെ പിന്നീട് പോസിറ്റീവായി ഉപയോഗിക്കാൻ ഒരു അവസരം ഇന്ത്യയിലുണ്ടായി. അത് ജനാധിപത്യമാണ്, അതുകൊണ്ട് അവിടെയൊക്കെ ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താണ് അടുത്ത് പറയുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ. ഇത് ഈ ഇത് പ്രത്യേകം ഒരു പദ്യമായിട്ട് പലയിടത്തും കാണുന്നുണ്ട്. ഇവിടേക്ക് ഇത് ഈ ആറെണ്ണത്തിൻ്റെ കൂട്ടത്തിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇതിനെ പലയിടത്തും കാണുന്നുണ്ട്. ഗുരുവിൻ്റെ ഒരു സന്ദേശമായിട്ട് ഈ വരികൾ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. 1914 ആലുവ അദ്വൈത ആശ്രമത്തിൽ രൂപപ്പെട്ടെന്ന് കഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ കഥയില്ല. അതിനെന്താ തെളിവ്? 14 രചിച്ചതെന്നുള്ള ആരുടെ കയ്യിൽ എന്ത് തെളിവ്? അതിനൊന്നും പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്നുള്ള ഒരു സമാധാനത്തിന് എഴുതുന്നു. ഇത് ഒറ്റയ്ക്ക് തന്നെ പല സ്ഥലങ്ങളിലും കാണും. ഇപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നതാണ് ഇത്. ഒരു ജാതി വരുന്നത്, ഗുരുവിന്റെ ദർശനം എന്താണ്, ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഗുരുവിന്റെ സന്ദേശം എന്താണ്, എല്ലാം ഒന്ന് തന്നെ. മനുഷ്യ സമൂഹത്തിന് ഗുരു കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇതാണ്. ഒരു ജാതിയാണ്, ഒരു മതമാണ്, ഒരു ദൈവമാണ്. അത് ഒരു ജാതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യ ജാതി. ഒരു മതം എന്ന് പറയുമ്പോൾ എന്താണ്? അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം, ജഗതി നിന്മതമേ. ഇതേ ഒരു ഒരു മതം എന്നുള്ള ഇതേ യോജിക്കത്തുള്ളൂ. ബാക്കി പറയുന്നതൊക്കെ വരുന്നത് കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാകും. ലോകത്തുള്ള എല്ലാ നിലനിൽക്കുന്ന മതങ്ങളെല്ലാം ഒന്നാണെന്നും പറഞ്ഞാൽ ശരിയാകും. പക്ഷെ ഇത് ഗുരുവിൻ്റെ കൃത്യമായ നിർവചനം ഇതാണ്. അതാണ് ഒരു മതം. വേറൊന്നിനോടും യോജിപ്പിക്കാൻ പറ്റില്ല. ക്രിസ്തു മതവും ഇസ്ലാം മതവും ഹിന്ദുമതവും ഒക്കെ ഒന്നാണെന്ന് പറഞ്ഞാൽ ഒന്നാകുന്നു. ഇസ്ലാമിന്റെ തൊപ്പി സ്വാമിയുടെ തല വെച്ചെന്ന് പറഞ്ഞ ഒരു മതമാകത്തില്ല. കാവി എടുത്ത് ക്രിസ്ത്യാനി പുതച്ചെന്ന് വിചാരിച്ചെന്ന് ഒരു മതമാകത്തില്ല. മതങ്ങളെല്ലാം എല്ലാ തരത്തിലും അത് വേറെ വേറെ സ്വതന്ത്രങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നു. ഒന്ന് മറ്റൊന്നിനോട് യോജിക്കത്തില്ല, ഒന്ന് മറ്റൊന്നിന്റെ ശത്രുതയിലാണ്. അങ്ങനെയാണ് മതങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ നീക്കും. ഒന്നാണെങ്കിൽ അതില്ല, ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി പാടില്ല. എല്ലാ മതങ്ങളും ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മതം, അല്ലെങ്കിൽ ജഗതി നിമ്മതമേ ഇത് തന്നെ ഒരു മതം. പിന്നെ ഇന്നിപ്പോ ആൾക്കാരെ ഒരുമതം എന്ന് പറയുന്നത് ഗുരുവും സിവിയും തമ്മിലുള്ള സംഭാഷണം വെച്ചുകൊണ്ടാണ് ഈ ഒരു മതത്തെ നിർവഹിക്കുന്നത്. മറ്റേതൊക്കെ ആൾക്കാർ വിട്ടു. ഇത് സിവിയുടെ ബുദ്ധിയിലുണ്ടായ ഒരു സാധനമാണ്. ഗുരുവിനാൽ വലിയ റോളൊന്നുമില്ല. ഗുരു ജീവിച്ചിരിക്കുമ്പം തന്നെ ഗുരുവിൻ്റെ ശിഷ്യന്മാരെ കാണിച്ച് അനുവാദം വാങ്ങി പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഗുരു കണ്ടിട്ടില്ല. തൻ്റെ ബുദ്ധിവിലാസം പ്രകടിപ്പിക്കാൻ വേണ്ടി എഴുതിയാണ്. ഗുരുവിൻ്റെ ചില ആശയങ്ങൾ അതിനകത്തുണ്ട്, പക്ഷേ അതിനെ രൂപപ്പെടുത്തി എടുത്തിയത് സ്വന്തം സാമർത്ഥ്യം കൊണ്ടാണ്. പക്ഷെ ഗുരുവിൻ്റെ ആശയം ഗുരു കൃത്യമായി പറഞ്ഞു. ജഗതിയിൽ ഇമ്മതം ആണ് ഒരു മതം. ഒരു ദൈവം എന്ന് പറയുന്ന ഗുരു പറഞ്ഞു പറഞ്ഞ് ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ കൊണ്ടെത്തിക്കുന്ന അദ്വൈതത്തിലാണ്. അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് മൊത്തം നമ്മൾ ദേവതകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉപാസനകളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായ അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഇവർ എത്തിച്ചേരുന്നത്. അതാണ് ഒരു ദൈവം. അവിടെ പറയുന്നു ഇത് മനുഷ്യന്, മനുഷ്യന് വേണ്ടി പറയണം. അവിടെ പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും എല്ലാം ഇവർ പറഞ്ഞു. മൊത്തം മനുഷ്യർക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണം. ഒരു യോനി മനുഷ്യന്റെ കാര്യം പറയാണ്. മനുഷ്യന് എല്ലാം എന്താണ് ഒരു യോനി എന്ന് വെച്ചാൽ ജന്മകാരണം. അതിനാണ് യോനി എന്ന് പറയുന്നത്. ജന്മത്തിന്റെ കാരണം ഒന്നാണ്. മനുഷ്യരെല്ലാം ഉണ്ടായത് ഒരു കാരണത്തിൽ നിന്നാണ്, ജന്മകാരണം ഒന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് ഇന്ന് ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത്? ആ ജന്മകാരണത്തെ അന്വേഷിക്കുന്ന പരിണാമത്തിൻ്റെ തെളിവുകൾ വെച്ചുകൊണ്ടാണ്, എവല്യൂഷൻ എവല്യൂഷൻ തിയറി അനുസരിച്ചിട്ടാണ്. അത് ഗുരു പറയുന്നതുമായിട്ട് യോജിക്കുന്ന കാര്യമാണ്. ഗുരുവിൻ്റെ കാലത്ത് ഈ പരിണാമ പ്രക്രിയയെക്കുറിച്ചൊന്നും അത്രയും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ്. എവല്യൂഷൻ അല്ലെങ്കിൽ ബയോളജി ജീവശാസ്ത്രപരമായി എവല്യൂഷനെയൊക്കെ പഠിച്ച് പിന്നെ പാലിയോ ആന്ത്രോപ്പോളജി നമ്മുടെ ഫോസിലുകളും അന്നത്തെ പരിസ്ഥിതി ഇതിനെയൊക്കെ പഠിച്ച് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ ജീവിത രീതികൾ ജീനുകളെക്കുറിച്ചുള്ള പഠനം ഇങ്ങനെ നിരവധി ശാസ്ത്രശാഖകളിലൂടെയാണ് ഇന്ന് മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ സൃഷ്ടി മനുഷ്യൻ്റെ അതിനെക്കുറിച്ചല്ല ഇന്ന് പഠിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചല്ല ഇന്ന് പഠിക്കുന്നു. സൃഷ്ടി എന്ന് പറയുന്ന ഒരു ആശയത്തോട് പരിണാമവാദികളെ യോജിക്കുന്നുണ്ട്. മനുഷ്യനെ മനുഷ്യൻ്റെ സൃഷ്ടി മനുഷ്യൻ ഇത് പഴയ മത കാഴ്ചപ്പാടാണ്. സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആര് സൃഷ്ടിച്ചു, ഏത് കാലത്ത് സൃഷ്ടിച്ചു, ഏത് ദേശത്ത് സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പോ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് സൃഷ്ടിവാദം എന്ന് പറയുന്നിടത്തെല്ലാം ഈ ചോദ്യത്തിന് ഉത്തരവും പറയുന്ന കഥകളാണ് പറയുന്നത്. അങ്ങനെ മനുഷ്യനെ ആര് സൃഷ്ടിച്ചു? ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഈ ബ്രഹ്മാവിനെ കുറിച്ച് എവിടെ പറയുന്നു? കഥയിൽ പറയുന്നു. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നതിന് അംഗീകരിക്കില്ല. സൃഷ്ടിക്ക് പകരമാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താണത്? പരിണാമം. മനുഷ്യൻ പരിണമിച്ചതാണ്, അല്ലാതെ സൃഷ്ടിച്ചതല്ല. അതിനെക്കുറിച്ച് ഇന്നത്തെ മനുഷ്യന് ധാരണ എന്ന് പറയുന്നത് ഇന്നത്തെ മനുഷ്യർ ഇന്നത്തെ ചിമ്പാൻസികൾ ഇന്നത്തെ ഗൊറില്ലകൾ അതുപോലെയുള്ള ചില കുരങ്ങ് വർഗങ്ങളും മനുഷ്യർ എല്ലാം ഒരു പൊതുപൂർവികനിൽ നിന്ന് ഏകദേശം ഒരു 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം ജന്മകാരണം ഒരു പൊതുവായ ഒന്നിൽ കൊണ്ട് ഒന്നിൽ അംഗീകരിക്കുകയാണ്. ഇതിനകത്ത് ആ അത് ഉണ്ടായത് അവിടെ ആഫ്രിക്ക. അല്ല, നമ്മളിന്നിപ്പോ ഈ മനുഷ്യരെന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഈ മനുഷ്യരെന്ന് പറയുന്ന വിഭാഗത്തിൽ ഏകദേശം 20 വിഭാഗങ്ങളുണ്ടായിരുന്നു. ഈ 60 ലക്ഷത്തിന് ശേഷമുള്ള പരിണാമം, ആ പരിണാമത്തിൽ 20 ഏകദേശം, അതൊക്കെ ഇതൊക്കെ ഏകദേശം ഒന്നും എല്ലായിടത്തും ചേർന്നു മനുഷ്യ വിഭാഗങ്ങളുണ്ടായി. ആ മനുഷ്യ വിഭാഗങ്ങളുണ്ടായാൽ ഇന്നിപ്പോ ഒരേ ഒരു വിഭാഗമാണ് ശേഷിച്ച് നമ്മൾ. ആ നമ്മളെയാണ് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരേ ഒരു വിഭാഗം ശേഷിച്ചു, ബാക്കിയുള്ള എല്ലാം നശിച്ചു. പല പല കാലഘട്ടങ്ങളിലായി ഇവരെല്ലാം പരിണമിച്ചു വന്ന് അപ്രത്യക്ഷമാണ്. പല പല കാരണങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാണ്. നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ചില മനുഷ്യവർഗങ്ങളും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ മനുഷ്യനോടൊപ്പം ഇണ ചേർന്ന് സന്താനങ്ങളെ ഉണ്ടാക്കിയ മനുഷ്യവർഗങ്ങളുണ്ടായിരുന്നു. അതും നശിച്ചു. ഈ ഹോമോ എന്ന് പറയുന്ന കുറെ ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകളിൽ ഈ 60 ലക്ഷം മുമ്പെന്ന് പറഞ്ഞാൽ അത് ഒരുതരം കുരങ്ങുകൾ തന്നെയാണ്, മനുഷ്യനോട് സാദൃശ്യമുള്ള കുരങ്ങുകൾ തന്നെയാണ് 60 ലക്ഷം. പക്ഷെ ഇന്നത്തെ കുരങ്ങൊന്നുമില്ല. നമ്മൾ ഈ കാട്ടിക്കാണ കുരങ്ങുകൾ ഒരു ഉറലയോ ചിമ്പാൻസിയോ ഒന്നുമല്ല. അതിൽ നിന്നും മനുഷ്യൻ പരിണമിച്ചതല്ല. പക്ഷെ ഇതുപോലെ ഇരിക്കും അതിന് പ്രൈമേറ്റുകളെന്ന് പറയും, പ്രൈമേറ്റ്സ്. അപ്പൊ അവിടെ ഒരു പൊതുപൂർവികനെ പറയുകയാണ്, അതിൽ നിന്നാണ്. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? ഒരു യോനി, ഒരു ജന്മ കാരണമായിട്ടൊന്ന് ഒരു വിഭാഗം ഉണ്ടായി, ഒരു സ്പീഷീസ്, ഒരു വർഗം ഉണ്ടായി. അതെന്ന് പരിണമിച്ച് അന്ന് അവർ ഇരുകാലികളല്ല, ബൈപെഡലിസം എന്ന് പറയുന്ന ഇരുകാലിൽ നടക്കുക എന്ന് പറയുന്ന ഒരു സവിശേഷത ഉണ്ടായിട്ട് ഒരു 20 ലക്ഷം വർഷമേ ആണ്. ഏകദേശം 20 ലക്ഷം വർഷം മുമ്പാണ് എന്ത് ചെയ്യുന്നത്? ഈ ജീവി നമ്മുടെ ആ പൂർവികൾ രണ്ടു കാലം നടക്കാൻ തുടങ്ങി. രണ്ടു കാലം നടക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ മരത്തിൽ, അതുവരെ അവൻ ജീവിച്ചിരുന്ന മരങ്ങളിലാണ്. ഇന്നത്തെ കുരങ്ങിനപ്പോൾ മരങ്ങളിൽ നിന്ന് അവൻ താഴെ ഇറങ്ങിയിട്ട് രണ്ടു കാല് നിവടന്ന് നിൽക്കാൻ തുടങ്ങി. അത് ഭൂപ്രകൃതിയിൽ വന്ന മാറ്റമൊക്കെയാണ്. അവന്റെ ആഹാരം തേടുന്നതിന് വേണ്ടിയിട്ടും അവന്റെ ശത്രുക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ നിവർന്നു നിന്നത്. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി, മരത്തിൽ ഇരിക്കുമ്പോഴവൻ മരത്തിൽ ഇരുന്ന് നോക്കിയാൽ താഴെ ഇറങ്ങിയപ്പോൾ എന്താണ്? കുറ്റിക്കാടുകളാണ്. അടുത്തിരിക്കുന്ന പോലും ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? പതുക്കെ എഴുന്നേറ്റ് നിന്നിങ്ങനെ നോക്കാൻ തുടങ്ങി. ഇന്നും നാലുകാല് ജീവി നടക്കുന്ന പല ജീവികളുമുണ്ട്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ എഴുന്നേറ്റ് ചെയ്തു, കൈ ഉയർത്തി പിടിച്ച് രണ്ട് കാലിൽ നിന്ന് ഇങ്ങനെ നാലേറ്റ് നോക്കും. ബൈപെഡലിസം 20 ലക്ഷം വർഷം മുമ്പ് അങ്ങനെ മാറി. പിന്നെ അവനിൽ ചില പ്രത്യേകതകൾ വന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാം, കണ്ണും മറ്റും മൂർച്ച കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റം വന്നിട്ട് 100,000 വർഷമാണ്. നമ്മളീ പറയുന്ന കൾച്ചർ, സംസ്കാരം എന്നൊക്കെ പറയുന്ന ഒരു മാറ്റം മനുഷ്യന് വന്നിട്ട് 10,000 വർഷമായിട്ട് എന്ന് വെച്ചാൽ അപ്പോഴും കൃഷി തുടങ്ങി. കൃഷി തുടങ്ങിയതോടുകൂടിയാണ് മനുഷ്യനൊരു വലിയൊരു മാറ്റം വന്നത്. അപ്പൊ ഈ ഇവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്? പരിണാമമാണ്, അല്ല മനുഷ്യനെ ആരും ഉണ്ടാക്കുന്നതല്ല. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് മനുഷ്യന് കൃത്യമായി അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. കൃത്യമായി എന്തെല്ലാം ജൈവവിഭാഗങ്ങളുണ്ടായത് അറിയില്ല. പിന്നെ ഇതെന്താണ് കിട്ടുന്ന ഫോസിലുകൾ അത് പഠിച്ച്, പിന്നെ മനുഷ്യൻ്റെ ചില പ്രത്യേക ആവാസ വ്യവസ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കി, ചിലയിടത്ത് മനുഷ്യൻ്റെ കാൽപ്പാടുകൾ കൊണ്ട് തിരിച്ചറിഞ്ഞ്, പിന്നെ മനുഷ്യൻ വേട്ടയാടി അടയാളം, മൃഗങ്ങളെയൊക്കെ വെട്ടിമുറിച്ച് അതൊക്കെ പഠിച്ച്, പിന്നെ ഈ ജീവികളുടെയൊക്കെ പഴയ അസ്ഥികൾ തലയോടിയിടും മറ്റും മഞ്ഞലും മറ്റും കേടാകാതെ കടന്നത്, മണ്ണിൻ്റെ തന്നെ അടിയിൽ ഒരുപാട് അതിൻ്റെ മേലിൽ മണ്ണ് വന്ന് നികന്ന് അടിയിൽ കിടന്ന ഫോസിലുകൾ, പിന്നെ മനുഷ്യൻ്റെ ജീന്, അതിൻ്റെ പഠനം, അതാണ് വലിയ മാറ്റം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ പരിണാമം എന്ന് പറയുന്നത് ശാസ്ത്രലോകം തർക്കമില്ലാതെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. മനുഷ്യൻ എങ്ങനെ പരിണമിച്ചു എന്നുള്ള കാര്യത്തിന് തർക്കമില്ല, ശാസ്ത്രം അംഗീകരിക്കുകയാണ്. അങ്ങനെ തർക്കിക്കുന്ന ആരാണ്? പെന്തക്കോസ്തുകാർ, ചില മതവിശ്വാസികളൊക്കെ. പെന്തക്കോസ്തുകാരുടെ അഭിപ്രായം അനുസരിച്ച് 6000 വർഷമാണ് മനുഷ്യനുണ്ടായിട്ട്. ഇന്നും അവരതാ പറയുന്നു, വെറും 6000 വർഷം ഉണ്ടായതാണ്. ഉണ്ടായിട്ട് അത് ദൈവം സൃഷ്ടിച്ചത്, ആദവിനെ അഭയം സൃഷ്ടിച്ചു. അവർ വളരെ ഉറപ്പിച്ച് ധൈര്യമായി സയൻസ് പറയും പോലെ തന്നെ അവർ തറപ്പിച്ചു പറഞ്ഞു. അല്ല, അവർക്ക് ഒരു സംശയം. ശാസ്ത്രജ്ഞനാണെങ്കിൽ നിറയെ സംശയങ്ങളാണ്. പരിണാമത്തിൻ്റെ ഓരോ ദിശയിൽ നിന്നും അവന് സംശയമാണ്. കാരണം ഒരുപാട് പരിണാമങ്ങൾ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു തെളിവും. എന്തുകൊണ്ട് ഇത്രയും ഈ മനുഷ്യ വിഭാഗങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി? പിന്നെ സയൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ പറയുന്നത് ആ ഒരു സാധ്യതയെക്കുറിച്ചാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. കൃത്യമായിട്ട് അങ്ങനെ പറയുന്നത് സയൻസ്. മതങ്ങൾക്കാണ് കൃത്യമായ ഉത്തരമുള്ളത്. യെസ്, മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. എങ്ങനെ ഉണ്ടായി? ബ്രഹ്മാവ് സൃഷ്ടിച്ചു, ഒരു സംശയമില്ല. പൊതുവേ വരുന്നത് അത് ഇതിനൊക്കെ മുമ്പ്, അത് പറയുന്നത് ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ഇതിൻ്റെയൊക്കെ ഇനി ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്ന് പറയും, ലൂക്ക എന്ന് പറയും, LUCA, ലൂക്ക. മനുഷ്യൻ അവിടെ വരെ എത്തി. അതായത് ഒരു ഏകകോശ പരിണാമം, ജീവപരിണാമം സംഭവിച്ചത് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന അതിനെയാണ് ലൂക്ക എന്ന് പേരിട്ട് വിളിക്കുന്നത്, ഒരു പൊതുപൂർവികൻ എന്ന് പറയും. അതായത് ഈ ഗുരുവിടെ പറയുന്നില്ലേ, ഒരു യോനി, ഒരു ജന്മകാരണം, അതാ ലൂക്കയാണ്. അവന് മുമ്പ് ജീവപരിണാമം അവന് മുമ്പേ ഉണ്ട്. ജീവപരിമാണ് അങ്ങനെയാണ്. പ്രീബയോട്ടിക് പീരീഡ് എന്നൊക്കെ പറയും. അതിനൊരു കാരണം പറയുന്നത് എന്താണ്? അന്ന് നമ്മുടെ ഈ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ജീവൻ നിലനിൽക്കാനുള്ള ഒരു അന്തരീക്ഷമില്ല. അന്ന് ഈ പറയുന്ന ലൂക്ക എന്ന് പറയുന്ന ഇന്നത്തെ ജീവനുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ജീവന് ഒരിക്കലും നിലനിൽക്കാൻ വയ്യാത്ത രീതിയിൽ വളരെ ടോക്സിക് ആയിട്ട് വിഷമയമായ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ എന്താണ് കെമിക്കൽ റിയാക്ഷനും ഊർജവും, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമുണ്ടല്ലോ, അത് കെമിക്കൽ റിയാക്ഷനും കൊണ്ട് ഇങ്ങനെ പരിണമിച്ചു വന്നാണ് ലൂക്കാന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു കൃത്യമായ സിദ്ധാന്തമായിട്ടല്ല പറയുന്നത്, ഇതെല്ലാം പറയുന്ന ഓരോ സാധ്യതകളാണ്. അങ്ങനെ ഒരു ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത പരിണാമമായിട്ടാണ് വരുന്നത് ബാക്ടീരിയ. അതിന്നുമുണ്ട് ബാക്ടീരിയ. ഇത് എന്താണ് നമുക്ക് 4 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതിനടുത്ത് പിന്നെ നമ്മുടെ പൂർവികനുണ്ടായത് വെറും 60 ലക്ഷം വർഷം മുമ്പാണ്. അപ്പൊ എത്ര ഈ കാല വ്യത്യാസത്തിൽ എത്രയോ പരിണാമങ്ങൾ, ജീവപരിണാമങ്ങൾ സംഭവിച്ചിരിക്കും. അല്ല, ആരെങ്കിലും ഒരാൾ ഒരു ദിവസം എന്തെങ്കിലും എടുത്തു വെച്ച് ഉണ്ടാക്കിയില്ല മനുഷ്യൻ. അപ്പോ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ അൻസെസ്റ്റർ എന്ന് പറയുന്ന ആ പൊതുപൂർവ്വം, ആ ഏകകോശ ജീവി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജീവിയുമായിട്ട് ഒരു സാമ്യമില്ല. അത് പരിണമിച്ചു ബാക്ടീരിയകളായി. പിന്നീട് അതിനുള്ള അത് എവിടെ സംഭവിച്ചിരിക്കും? അത് ജലത്തിൻ്റെ അടിയിലാണോ സംഭവിച്ചത്, അതോ കരയിൽ തന്നെ? അന്ന് എന്താണ് ഭൂമിയുടെ ഈ പ്രതലം എന്ന് പറയുന്നത് ഇതുപോലെയല്ല, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ ചൂടായിരിക്കുന്നവർ അവിടെയാണോ അത് സംഭവിച്ചത്? ഓൾക്കാനുകളിലാണോ അത് സംഭവിച്ചത്? അതിന് ഭൂമിയുടെ അടിയിലാണ്. ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അതിന് സംഭവിക്കും, അതോ ഇനി ഏതെങ്കിലും ഉൾക്കകളിലൂടെ പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാണോ? അവിടെ ഒരു ജീവൻ, അങ്ങനെ ഒരു പൊതു പൂർവികൻ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു പ്രോട്ടീൻ, ആ പ്രോട്ടീനിൻ്റെ ഒരു ഭാഗം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥമാക്കും. അല്ല, ഇന്നെന്ന് പറയുന്ന ഒരു ജീവൻ എന്നുള്ള രീതിയിലൊന്നും ഇന്ന് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന മെറ്റാബോളിസം എന്നുള്ള ജീവിയല്ല. ഉപാചയ അപചയ പ്രക്രിയകളും നടക്കുന്നതൊന്നും ഇന്നത്തെ പോലെയുള്ള റീപ്രൊഡക്ഷൻ ഒന്നും സംഭവിക്കുന്നതല്ല. അത് പിന്നെ എന്താണ്, അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെയുള്ള സാധ്യതകൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ നോക്കിയാലും എന്താണ്, അവന് ഒരു ജീവന് ഒരു ജോലി ഒരു കാരണമാണ്. ദുഃഖയാണെങ്കിലും ശരി, എന്നിട്ട് നമ്മുടെ പൊതുപൂർവികനായാലും ശരി, ഇതെല്ലാം പരിണാമത്തിലൂടെ സംഭവിച്ച് ഇന്നത്തെ ഹോമിയോപാത്തിയാണ്. ഇന്ന് നമ്മളെപ്പോലെയുള്ള മിടുക്കന്മാരായ മനുഷ്യർ, ഇന്ന് നമ്മൾ സ്വയം പറയുകയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇതിനകത്ത് ഈ പരിണാമം പല വഴിക്ക് തിരിഞ്ഞുപോയി. ശാഖോപശാഖകളായി അത് കണക്കില്ലാത്ത ജീവികളായി മാറി, ഇതെല്ലാം നശിച്ചു, കുറേയൊക്കെ അവശേഷിച്ചു. അതിൽ അവശേഷിച്ചാണ് പല്ലിയും പാറ്റയും കുടുംബമെല്ലാം അവശേഷിച്ച് ആ പരിണാമത്തിൽ ശേഷിച്ചു വന്നതാണ്. നമുക്ക് മുമ്പേ ഉള്ള അവരൊക്കെ നമ്മളും അവശേഷിച്ചു. നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ഒരുപാട് നിയാണ്ടർത്താൽ, നമ്മളെക്കാൾ വലിയ തലച്ചോർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യ വിഭാഗം, അവരും നമ്മളും തമ്മിൽ അണചേർന്നിട്ട് പക്ഷെ അവർ നശിച്ചുപോയി, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളവരെ വേട്ടയാടി കൊന്നാണെന്നും പറയാം, കൊന്ന് തന്നിരിക്കും ഒരു പക്ഷേ. ആധുനിക കാലത്ത് തന്നെ ഇത്ര ജീവികൾ വംശനാശം വന്നു. അപ്പോ അങ്ങനെ ആ നമ്മളെ അപേക്ഷിച്ച് തീരെ കുറുകയല്ല, നമ്മളെ അപേക്ഷിച്ച് അവർക്ക് പോക്കം കുറവാണ്. പക്ഷെ നമ്മളെക്കാളും അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. നമ്മളെക്കാളും ബുദ്ധി കൂടുതലെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മളെക്കാളും വലിയ തലയായിരുന്നു, തലച്ചോറുണ്ട്. അങ്ങനെയൊക്കെ അവരുടെ തലയോട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, പല ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാരും ഉണ്ടായത് ആഫ്രിക്കയിലാണ്, കാരണം അവശിഷ്ടങ്ങളൊക്കെ പെട്ടിരിക്കുന്ന അവിടെ നിന്നാണ്. അവിടെ നിന്ന് അവർ ആദ്യം എത്തിച്ചേരുന്ന ഏഷ്യയിലേക്കാണ് അവർ വരുന്നത്. 20 ലക്ഷം വർഷമായി അവർ നടക്കാൻ തുടങ്ങിയിട്ടെന്നാണ് കുടിയേറാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ വന്ന് വീണ്ടും തിരിച്ചു പോയി, വീണ്ടും പോയി, വീണ്ടും തിരിച്ചു പോയി, പലതവണ പോയി വരികയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ മനുഷ്യരുണ്ടായത്. പിന്നെ യൂറോപ്പിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി, ഓസ്ട്രേലിയയിലേക്ക് പോയി. അതൊന്നും അധികം കാലം ഒരു 10-60 വർഷമൊക്കെ അവിടെയൊക്കെ പോയിട്ട്. നമ്മൾ അതിനു മുമ്പേ ഇവിടെ എത്തി, ഏഷ്യക്കാർ. അപ്പോ എന്താണ് ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ചും പറയുന്നത്? എന്താണ്, മനുഷ്യൻ ഒന്നാണ്, ഒരു പൊതുപൂർവികരിൽ നിന്നുണ്ടായവരാണ് മനുഷ്യൻ. അതങ്ങ് പിറകിൽ ലൂക്കാവരെ പോയാലും ശരി, പ്രൈമേറ്റ്സുകളിൽ ആഫ്രിക്കയിലെ പ്രൈമേറ്റ്സുകളെ പോയാലും ശരി, ഒരു പൊതുപൂർവികൾ അതിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് അങ്ങനെ ഒരു ഭേദമില്ല, ഒരു ഭേദമില്ല എന്നിവർ പറഞ്ഞിരിക്കുന്നത് ആധുനിക ശാസ്ത്രം 100% അംഗീകരിക്കുന്നത്, പരിണാമശാസ്ത്രം അംഗീകരിക്കുന്നതായിരുന്നു. മനുഷ്യരെല്ലാം ഒരു പൂർവികരിൽ നിന്നുണ്ടായ ഗുണത്തിലോ മണത്തിലോ ഒന്നിനും ഒരു വ്യത്യാസമില്ല.